بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف أبو زكريا يحيى بن شرف النووي رحمة الله عليه: كن في الدنيا غريبا. عن ابن عمر رضي الله عنهما قال: أخذ رسول الله صلى الله عليه وسلم بمنكبي فقال: كن في الدنيا كأنك غريب أو عابر سبيل. وكان ابن عمر رضي الله تعالى عنهما يقول: إذا أمسيت فلا تنتظر الصباح، وإذا أصبحت فلا تنتظر المساء، وخذ من صحتك لمرضك، ومن حياتك لموتك. رواه البخاري. إمام بخاري رحمة الله عليه تند صحيح الكندوانا عبد الله بن عمر رضي الله عنهما ريبورت شيئنا نبي صلى الله عليه وسلم تنجلده سارو بدهشمان حديث لون دخلنا نبي صلى الله عليه وسلم تنجل أخذ رسول الله ബിമങ്കിബി എൻ്റെ തോളില് കൈയിട്ടു. വിശദാശവാദങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളില് കൈവച്ചു. എന്നിട്ട് പറഞ്ഞു: കുൻ ഫിദ്ദുനിയ, നീ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അന്നക ഗരീബുൻ, ഒരു വിദേശിയെ പോലെയാണ്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. എന്നിട്ട് വിശദാശവാദങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു. വക്കാന ഇബ്നു ഉമർ യഖൂൽ, ഇസ്ലാമിന്റെ വാക്ക് കഴിഞ്ഞു, ഇനി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം: ഇദാ അംസൈത ഫലാ തൻതദരി സ്വബാഹ്, നീ രാത്രി എത്തിക്കഴിഞ്ഞാൽ നേരം പുലരുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വൈദാ അസ്ബഹത ഫലാ തൻതദരി മസാ, രാവിലെയായാൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഖുദു മിൻ സിഹത്തിക ലിമറദിക, ആരോഗ്യ സമയത്ത് നിന്റെ രോഗത്തിന് വേണ്ട കാര്യങ്ങൾ നീ ചെയ്യുക. ഒമിൻ ഹയാത്തിക്ക, നിന്റെ ജീവിതകാലത്ത്, ലീ മൗത്തിക്ക, നിന്റെ മരണത്തിനാവശ്യമായ കാര്യങ്ങൾ ജീവിതകാലത്ത് പ്രവർത്തിക്കുക എന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്ന് വിശ്വസമാതങ്ങളുടെ ഉപദേശം ശിരസ വഹിച്ച സഹാബിമാരുടെ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ദുനിയാവ് അതിന്റെ എല്ലാ ആർഭാടങ്ങളോടും കൂടി അടിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്, തട്ടിമാറ്റിയാണ് ചെയ്തത്. സമ്പത്ത് വന്നിട്ടുണ്ട്, അധികാരം വന്നിട്ടുണ്ടായിരുന്നു, പ്രസിദ്ധി വന്നിട്ടുണ്ടായിരുന്നു, മൂന്നിനെയും അദ്ദേഹം പുറങ്കാലം കൊണ്ട് തട്ടിമാറ്റി. നിരവധി തവണ അദ്ദേഹത്തിന്റെ അടുക്കൽ ഖിലാഫത്ത് വാഗ്ദാനവുമായി ഇസ്ലാമിക നേതൃത്വം സമീപിച്ചിരുന്നു. അടുത്ത ഖലീഫ നിങ്ങളാവണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല. ആ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ വിവാദത്തും അതേപോലെ തന്നെ വിജ്ഞാനം ആളുകളെ പഠിപ്പിക്കുന്ന മാർഗവും സ്വീകരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ സാമ്പത്തികമായുള്ള പുരോഗതിയൊക്കെ അദ്ദേഹത്തിന് പലതവണ കൈവന്നിരുന്നു. അതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ച് സാഹിദായി ജീവിച്ച സഹായിമാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹുമ. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം വിനയം കാണുകയാണ്: ഞാനൊരു വലിയ പ്രവാചകനാണ്, ഒരു ലാസ്മപ്പെട്ട റസൂലാണ്, സയ്യിദുൽ അവലീന വൽ ആഖിരീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആ ഗരിമയിലല്ല നബിസല്ലല്ലാഹി അലൈഹി വസല്ലം നടന്നിരുന്നത്. മറിച്ച് ആളുകൂട്ടത്തിൽ ഒരാളായി തന്റെ അനുയായികളുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഇബ്നു ഉമറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ഉപദേശിക്കാൻ, എന്താ ഉപദേശം? കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, നീ ഈ ഭൂമിയിൽ, ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് വിദേശിയെ പോലെയാണ്. നമ്മളൊക്കെ വിദേശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കറിയാൻ പറ്റും. നമ്മുടെ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവിടെ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണാറുണ്ടല്ലോ. അതേപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ, ഇപ്പോ അത് മോശമായതുകൊണ്ട് മാറ്റിക്കൊടുത്തിരിക്കുകയാണ് പേര്. അവരൊക്കെ ജീവിക്കാറുള്ളത് എങ്ങനെയാണ്? അവരുടെ അടുക്കൽ എല്ലാ സാധനവും അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കവറിലുണ്ടാവും. 24 മണിക്കൂറും അവർ ജാഹിസാണ്, അവരെല്ലാ തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ ഉടനെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോകാൻ ഒന്നും അവിടെ ബാക്കിയില്ല. ഈ രൂപത്തിലായിരിക്കണം നീ അന്യ നാട്ടിൽ പോയാലല്ല ഈ ഭൂമി വന്നത് മുതൽ മരണം വരെ ജീവിക്കേണ്ടത്. കാരണം ഈ ഭൂമിയിൽ നമ്മളുടെ യഥാർത്ഥ ആയുസ്സുമായി തട്ടിച്ചു നോക്കിയാൽ വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മളുള്ളത് അല്ലെ. 10ഓ 50ഓ 70ഓ വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ 10ഓ 25000 ദിവസം മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ദിവസങ്ങള് മഹ്ശറയിലെ നെർപ്പ് മാത്രം 70,000 കൊല്ലെന്നും 50,000 കൊല്ലം ഒക്കെ ഉള്ള ദൈർഘ്യമുള്ള ഓരോ ദിവസങ്ങളാണ് മഹ്ശറയിൽ വരാനുള്ളത്. ഇവിടെ ആകെ ജീവിച്ചതോ 25,000 ദിവസം. അവിടെ മഹശറയിൽ തന്നെ 16,000 വർഷം, പിന്നീട് സ്വർഗമുണ്ട് നരകമുണ്ട്. ഇതിനു മുമ്പ് മനുഷ്യന് വേറൊരു ഹയാത്ത് ഉണ്ടായിരുന്നു, ബർസഖ് ഇനി കിടക്കാൻ അതിലേറെ കൊല്ലങ്ങള്. അള്ളാഹുവിന് എത്ര വർഷം ഉണ്ട് അറിഞ്ഞുകൂടാ, അതിലേറെയല്ല ഒരുപാട് വർഷങ്ങള്, ചിലപ്പോൾ 1,000 ആയിരിക്കാം, ചിലപ്പോൾ 10,000 ആയിരിക്കാം, ചിലപ്പോൾ 100 വർഷമായിരിക്കാം കവറിൽ കിടക്കാനുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കെ അവൻ ഭൂമിയിൽ ജീവിക്കുന്നത് എത്രയാണ്? 10,000-20,000 ദിവസം മാത്രം, വർഷമല്ല. അപ്പൊ അവൻ വളരെ തുച്ഛമായ ജീവിതമാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. ഇത് ഒന്നും അവന് നേടാനോ നൽകാനോ പറ്റിയതല്ല, താൽക്കാലിക ഒരു ഷെൽട്ടർ മാത്രമാണ് ഭൂമി. അങ്ങനെ നീ അതിനെ കാണുകയും കാനൊക്കെ ഗരീബ്, വിദേശിയെ പോലെ ആരെയും പരിചയമില്ലാത്ത ആളെ പോലെ ജീവിക്കുക, ആയവരു സെബീൽ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ. വഴിയാത്രക്കാരൻ അവിടെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവന്റെ സമയം കളയും, അത്യാവശ്യമുള്ള കാര്യങ്ങൾ അവൻ മേടിക്കുന്നു, അവൻ യാത്രയാകുന്നു, അല്പസമയം വിശ്രമിക്കുന്നു, അവൻ പോകുന്നു എന്നാണ്. നബിസ്വല്ലാഹി മാതങ്ങൾ പറഞ്ഞല്ലോ, മാലി വലിദ്ദുനിയ, എനിക്കും ഈ ദുനിയാവും തമ്മിൽ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറതിൻ സുമ്മ റാഹ വതറകഹ. എന്റെ ഉദാഹരണം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഉദാഹരണം ഒരു മരച്ചുവട്ടിൽ അല്പസമയം വിശ്രമിച്ച ഒരു യാത്രക്കാരനെ പോലെയാണ്. അയാൾ വിശ്രമിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോയി. ആ മരം കൊണ്ടായിട്ട് പോവും? ഇല്ല, മരം അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഇങ്ങനെയാണ് ഞാൻ ദുനിയാവിനെ കാണുന്നത് എന്ന് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ബിൻ റളിയല്ലാഹു ആ ഉപദേശം സ്വീകരിക്കുകയും അദ്ദേഹം പിന്നെ പറയുകയും ചെയ്യാണ്, ഇദാം സൈത ഫലാ തൻതദറു സബാ, നേരം വെളുത്തല്ലോ, നേരം വൈകുന്നേരമായി, രാത്രിയായി, ഇനി രാവിലെ നാളെ ഒരു പ്രഭാതോദയം ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒന്നുകിൽ നീ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് പ്രവർത്തിക്കുക, നാളെ രാവിലത്തേക്ക് നീട്ടിവെക്കരുത്. ഇനി രാവിലെ സൂര്യൻ ഉദിച്ചാലോ നീ മനസ്സിലാക്കുക, രാത്രി ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹുദുബിൻ സിഹത്തിക്കലി മറന്നിക്ക, ആരോഗ്യമുള്ള സമയത്ത് അസുഖം വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ നീ ചെയ്യുക. ഒമിൻ ഹയാത്തിക്കലി മൗത്തിക്ക, മരണത്തിന് മുമ്പ് ജീവിതകാലത്ത് നീ ചെയ്തോളുക എന്നാണ്. നമ്മളിപ്പോ ഈ പിന്നെ കർഫ്യൂ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ജീവിക്കുക, കൊറോണയെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി. ഇപ്പൊ നമുക്ക് ജീവിതത്തിന്റെ വില മനസ്സിലായി, സമയത്തിന്റെ വില മനസ്സിലായി. നമ്മൾക്ക് പുറത്തു പോകാനുള്ള ആവശ്യങ്ങൾ വന്നപ്പോ, അതിന് സാധ്യമല്ലാതെ വന്നപ്പോ, നമുക്ക് ആ കാര്യങ്ങളുടെ ഒക്കെ നിലയും വിലയും ബോധ്യപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ മരണപ്പെട്ടു പോയാൽ ലോക്ക്ഡൌൺ മാറി പിന്നെ പുറത്തു പോകാൻ പറ്റൂലല്ലോ. കവറ് തുറന്ന് 2 ആഴ്ച കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ പറ്റില്ല. എന്നേക്കുമായി മനുഷ്യന്റെ ഹിസാബ് അവിടെ ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്നത് മഹ്ശറാവുൽ സമയിൽ വെച്ചാണ്. അതുകൊണ്ട് അവിടേക്ക് വേണ്ട കർമ്മങ്ങൾ ഇപ്പോ നിനക്ക് ആവതുണ്ട്, ആരോഗ്യമുണ്ട്, ഈ സമയത്ത് ചെയ്യാം. അത് രാത്രിക്കാണ്, രാത്രിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നീട്ടിവെക്കരുത്, രാവിലേക്ക് എന്ന് പറഞ്ഞിട്ട് രാത്രി നീട്ടിവെക്കരുത്. ആ ടൈമിൽ നീ പ്രവർത്തിച്ചോളുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു മർദാനഹു നമ്മെ ഉപദേശിക്കുകയാണ്. നബിസ്വല്ലാഹി തങ്ങളുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഉപദേശം സ്വീകരിക്കുകയും ഈ ഹദീസില് പറഞ്ഞതുപോലെ നമ്മളുടെ ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യാം. ഭാവിയെ സംബന്ധിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഭാവിയല്ല, അനന്തമായ ജീവിതം ശരി വരാനുണ്ട്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ പ്രവൃത്തികൾ വർദ്ധിപ്പിക്കുക, പ്രവൃത്തികള് അമലുകൾ നന്നാക്കി തീർക്കുക. മൻസൂർ ബിൻ സാദാൻ എന്ന് പറയുന്ന ഒരു മുഹദ്ദീസ് ഉണ്ടായിരുന്നു, ബഷീർ ബിൻ ഹുസൈൻ, അവരൊക്കെ വലിയ മുഹദ്ദീസുമാരാണ്. മൻസൂർ ബിൻ സാദാൻ പിന്നെ കുത്തുബുസിത്ത 6 ഹദീസ് ഗ്രന്ഥങ്ങളിലും ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. ബഷീർ ബിൻ ഹുസൈൻ പറയാണ്, മൻസൂർ ബിൻ സാദാനോട് ആളുകൾ ചോദിക്കുകയുണ്ടായി, ഇതാ മലക്കുൽ മൗത്ത് നിങ്ങളെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു, അല്പനേരത്തിന് ശേഷം അങ്ങോട്ട് ചെല്ലണം, അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് എന്നാലും പ്രത്യേകിച്ച് ഒന്നും ഇനി ചെയ്യാനില്ല, ഇതിനപ്പുറത്തേക്ക് ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അതിനുമാത്രം ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാൻ. അതായത് അദ്ദേഹം മനസ്സിലാക്കിയ എല്ലാ സൽക്കർമ്മങ്ങളും അദ്ദേഹം ഏത് സമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി. അതുകൊണ്ട് തന്നെ മലക്കിൽ മൗത്ത് വന്നിട്ട് രണ്ട് മണിക്കൂർ സമയം തരാം പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തതല്ലാത്ത ഒന്നും ഇനി കൂടുതലായി ചെയ്യാനില്ല. ആ രൂപത്തിലാണ് മുൻഗാമികളായ പല സഹാബിമാരും താബിഈങ്ങളും ഒക്കെ ഇമാമുമാരൊക്കെ ജീവിച്ചിരുന്നത് എന്നാണ്. പക്ഷെ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയല്ല. അവര് മലക്കുൽമൗത്ത് അവരെ സമീപിച്ചാൽ അവര് പറയുന്നത് റബ്ബി അർജിഉൻ, നാഥ ഞങ്ങളെ നീ ദുനിയാവിലേക്ക് മടക്കണേ, ലാലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച ഒരുപാട് സൽക്കർമ്മങ്ങൾ എനിക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എപ്പോ മലക്കുൽമൗത്ത് വന്നിട്ട് ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇവർ ഓർമ്മയാവുന്നത്. എല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് അവന്റെ ഒരു വെറും വാക്ക് മാത്രമാണ്. അവസരം കിട്ടുമോ? ഇല്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ, അള്ളാഹുവാണ് മരണം വിധിച്ചത്, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സമയം മാറ്റിയിട്ട് രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല, ആ സമയത്ത് പോകേണ്ടി വരും. പക്ഷെ ആ സമയത്താണ് മനുഷ്യൻ ഓർമ്മയാവുക. നല്ല കാര്യത്തിൽ പറയുന്നത് ലാലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കി ഒരുപാട് സൽക്കർമ്മം എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്, എനിക്കതൊക്കെ അറിയായിരുന്നു, ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ പ്രവർത്തിച്ചില്ല. ഇപ്പൊ ഞാനത് ചെയ്യാണ്. റൂഹ് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത്രേ ഇന്ന പറമ്പ് ഇന്ന ആൾക്ക്, ഇന്ന ബാങ്കിലെ ബാലൻസ് ഇത്ര ആൾക്ക്, അത് ഇന്ന സാധുക്കൾക്ക്, ഇന്ന പള്ളിയിലേക്ക്, ഇന്ന എത്തിങ്ങാലിലേക്ക്, ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന കുടുംബക്കാർക്ക്, ഇതൊക്കെ അവൻ വിതരണം ചെയ്യാൻ തുടങ്ങും. പ്രയോജനം ഉണ്ടോ? ഇല്ല. അതൊക്കെ വേറെ ആൾക്കാരുടേതായിപ്പോയി. അതിനി നിനക്ക് നിന്റെ അതല്ല, അത് ആരാണോ നിന്നെ അനന്തരം എടുക്കുന്നത് അവരുടെ സ്വത്താണ്, അതാണ് ഇപ്പൊ നീ വിതരണം ചെയ്യാൻ പോണത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഉപദേശം മനസ്സിലാക്കുകയും നമ്മളുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യണം എന്നതാണ് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് പറയുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.